അറിവിന് വിഷയമാകുന്നത് എല്ലാം ജഡം. അതിനെ കുറിച്ച് പലതരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അറിവിന് വിഷയമാകുക എന്ന് പറഞ്ഞാൽ അറിയുന്നു, അറിവിന് വിഷയമാകുക എന്ന് പറഞ്ഞാൽ അതാണ് അറിയുക. നമ്മളെന്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ദൈവത്തോ അതിനാണ് വിഷയമെന്ന് പറയുന്നത്. ദൃശ്യതയോ ജഡം അങ്ങനെ ഏതായാലും, ഇപ്പം ഏതൊക്കെയാണ് ജഡം എന്ന് പറഞ്ഞാൽ എന്തിനെ അറിയുന്നു അതെല്ലാം ജഡം. ഇപ്പോ ചോദ്യം വരും, ആരാ അറിയുന്നത്? ആരാണ് അറിയുന്നത്? നമ്മുടെ അനുഭവത്തെ പരിശോധിച്ചു നോക്കിയാൽ അറിയാം, ഞാൻ അറിയുന്നു എന്നിടത്തെ ആ ഞാൻ അതാണ് അറിയുന്നവൻ. നമ്മള് സ്വയം ആരെയാണോ അല്ലെങ്കിൽ എന്തിനെയാണോ ഞാനെന്ന് പറയുന്നത് അതാണ് അറിയുന്നത്. അതാണ് അനുഭവത്തിന് അങ്ങനെ മനസ്സിലായത്. ഇതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കിയത് പഴയകാലത്ത് അനുഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. അനുഭവത്തെ നിരീക്ഷിക്കുക, അതിനെ കുറിച്ച് ചിന്തിക്കുക, അങ്ങനെ മനസ്സിലാക്കുക. ഈ ഞാൻ, അപ്പൊ ഞാൻ എന്താണ്? ഞാനെന്ന് പറയുന്നത് ഈ അന്ധകരണം, അതായത് സൂക്ഷ്മമായ ജഡവും ചിത്തും കലർന്നിരിക്കുന്ന ചേർന്നിരിക്കുന്ന ഞാൻ. അപ്പോ ആരാ അറിയുന്നതെന്ന് ചോദിച്ചാ പറഞ്ഞ അറിയുന്നവനെ എനിക്കറിയാമല്ലോ. അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ആരാ അറിയുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പോലെ ഞാൻ അറിയുന്നു. അപ്പൊ ആരാണ് അറിയുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അറിയുന്നവനെയും അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നവനും അറിവിന് വിഷയമാകുന്നു. അപ്പൊ അതും ജഡമാണ്. അല്ലെങ്കിൽ എന്ത് പറയണം? ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അല്ല, ഞാൻ അറിയുന്നു എന്നാ പറയുന്നു. അപ്പോ അറിയുന്നവനും ജഡമാണ്. എന്തുകൊണ്ട് അറിയുന്നു? ഞാനും ജഡമാണ്. നേരത്തെ പറഞ്ഞു, ഉള്ളിലുള്ള സൂക്ഷ്മമായിരിക്കുന്ന സുഖം ദുഃഖം ഇതെല്ലാം എന്താണ്? അറിയുന്നത് കൊണ്ടെല്ലാം ജഡമാണ്. ഇനി നമ്മളേതെങ്കിലും ഒന്ന് ഇതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായി, ഇപ്പൊ ഒരു ശ്ലോകം പഠിച്ചു ഒരാൾ, ശ്ലോകത്തെ മനഃപ്പാഠം ചെയ്തു, അപ്പോ അത് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞു, പിന്നെ മറന്നുപോയി, വീണ്ടും ഓർക്കുന്നു പുസ്തകത്തിന്റെ സഹായം ഇല്ലാതെ മനസ്സിൽ തന്നെ അപ്രത്യക്ഷമാകുന്നു, വീണ്ടും ഓർക്കുന്നു, വീണ്ടും മറക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഓർക്കുകയും മറക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയം മറന്നിരിക്കും, ആവശ്യം വന്നാൽ ഓർക്കും. ദൈവദേശകം, ദൈവമേ കാത്തുകൊള്ളു. ഏത് സമയം ചോദിച്ചാലും കുറഞ്ഞ വർഷം ഒരു വരെയെങ്കിലും നമുക്കറിയാം, ദൈവമേ കാത്തുകൊള്ളു. അപ്പൊ അവിടെ എന്താണ്? നമ്മളെന്നോ പഠിച്ചതാണ്, നിത്യം ചൊല്ലുന്നതാണ്. പക്ഷേ ഇതിനെ ഏത് സമയം വേണമെങ്കിലും നമുക്ക് നമ്മുടെ അറിവിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ അത് നഷ്ടപ്പെട്ടാലും വീണ്ടും തിരിച്ചു വരും. നമ്മൾ പറയും എന്താണ്, അത് നമ്മൾ വീണ്ടും ഓർക്കുന്നു. അപ്പൊ അറിഞ്ഞതിനെയാണ് ഓർക്കുന്നത്. അപ്പൊ അതിന് പറയും അറിഞ്ഞു, പിന്നെ മനസ്സിൽ അതിന്റെ സംസ്കാരം ഉണ്ടായി, ആ സംസ്കാരം വീണ്ടും ഉണർന്നു വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഒരിക്കൽ അറിയുന്നു, സംസ്കാരം ഉണ്ടാകുന്നു, വീണ്ടും ഓർക്കുന്നു. നിരന്തരം അതിനെ ആവർത്തിക്കുന്നതുകൊണ്ട് സംസ്കാരം ദൃഢമാകും. ആദ്യം നമ്മൾ വായിച്ച് കേട്ട് ഒക്കെ ആണ് അതിനെ അറിഞ്ഞത്. നമുക്ക് ദൈവദേശം അറിയാമോ എന്ന് ചോദിച്ചു, ആ വായിച്ചും കേട്ടും എല്ലാം അറിയാം. പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് രണ്ടാമതൊരു അറിവുണ്ടാകും. അതിനെ സ്മൃതി എന്ന് പറയുന്നു, സ്മരണം. അത് സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരറിവാണ് രണ്ടാമതുണ്ട്. അതിന് കാരണം സംസ്കാരം. ആദ്യം നമ്മൾ വായിക്കുകയും കേട്ടുകയും ഒക്കെ ചെയ്ത് വായിക്കുക കേൾക്കുക, അതാണ് ഇപ്പൊ സ്മരിക്കുന്നത്. എന്താ ദൈവദേശ ആദ്യം വായിച്ചു പഠിച്ചു, ഇപ്പൊ വായിക്കേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയും വരുന്നത് ആദ്യം വായിച്ചതും പഠിച്ചതും ഉണമെന്നോ ചോദിക്കുന്നു. ആദ്യം നമ്മള് വായിച്ചു പഠിച്ചു അതൊക്കെ ഒരറിവ്, വായിക്കുകയും പഠിക്കുകയും കുറെ സമയം അത് വിസ്മരിച്ചിരുന്നു. പെട്ടെന്ന് ആവശ്യം വന്നപ്പോ ഓർമ്മയിൽ വരും. ഇതൊരു പുതിയ അറിവാണ്, പക്ഷെ അതിന് സദൃശമായൊരറിവ്. നേരത്തെ ഉണ്ടായിരുന്ന അറിവ് നശിച്ചുപോയി. പഴയ അറിവ് നശിച്ചു, ഈ അറിവ് ഏതാണ്? പുതുതാണ്. എന്നാൽ അതിനെന്തുണ്ട്? സാദൃശ്യം. പഴയ അറിവ് ഈ അറിവുമായിട്ടൊരു സാദൃശ്യം. അതുപോലത്തെ അതാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അത് നശിച്ചത്? നമ്മള ബുദ്ധിയിലെപ്പോഴും പുതിയ പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പഴയതിന് അതുപോലെ ആയിരിക്കും. ഇപ്പൊ ഒരാള് ഒരച്ഛന് പത്ത് പ്രതിമ വളർത്തു വെച്ച്, ഒരേ അച്ഛ വളർത്തുകൊണ്ട് പ്രതിമയെല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പൊ ഒരു പ്രതിമ ആയിരിക്കില്ല മറ്റൊന്ന്. പക്ഷെ നമ്മള് പറയും ഇത് ആരുടെ പ്രതിമ, ഇത് ഗുരുദേവന്റെ, മറ്റു അതും ഗുരുദേവന്റെ, ഇതും ഗുരുദേവൻ. പക്ഷെ പ്രതിമ ഒന്നാണ്. സാദൃശ്യങ്ങളുകൊണ്ട് പറയുന്ന ഇതല്ല ഒരാളുടെ. ഇതൊക്കെ വേറെ വേറെ പ്രതിമയാണ്, എല്ലാത്തിനും വേറെ വേറെ മൂല്യമാണ്. ഇതെല്ലാം ഗുരുവിന്റെ പ്രതിമയാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പ്രതിമയ്ക്ക് 1000 രൂപ. ഇതെല്ലാം ഗുരുവിന്റെ പ്രതിമയാണ്. അതുകൊണ്ട് 10 പ്രതിമയ്ക്കും കൂടെ 1000 രൂപ കൊടുത്താൽ മതിയോ? എല്ലാം ഒരു പ്രതിമയാണ്. വേറെ വേറെ കൊടുക്കണം. എന്തുകൊണ്ട്? സാദൃശ്യം ഉണ്ടെങ്കിൽ അത് വേറെ വേറെയാണ്. നമ്മുടെ സ്മൃതികൾ സദൃശമായ സ്മൃതികൾ ഉണ്ടാകും, പക്ഷെ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താണ് വേറെ വേറെ എന്ന് വെച്ചാൽ, ഒരു ജലാശയത്തിലെ തരംഗങ്ങൾ ഒരുപോലെ ഉണ്ടാകും, സദൃശങ്ങളായിരിക്കും. പക്ഷെ ഓരോ തരംഗവും എന്താണ് വേറെ വേറെയാണ്. സാദൃശ്യം ഉണ്ടായിരിക്കും. അപ്പോ സ്മൃതി എന്ന് പറയുന്നത് സദൃശമായ മറ്റൊരു ബോധം ഉണ്ടാവുകയാണ്. എപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ സ്മരിക്കുന്നു, എന്റെ ഒരു അറിവിനെ സ്മരിക്കുന്നു എന്ന് പറയുമ്പോ നമ്മളെ ഏതെങ്കിലും പഴയ ഒരു അറിവാണോ നമുക്ക് വിഷയമാകും? ആണോ? ഞാനൊരു ആനയെ കണ്ടിട്ടുണ്ട്, ഇനി ഞാനെ ഓർക്കുന്നു എന്ന് പറയുമ്പോ ഇന്നലത്തെ അറിവ് ഇന്ന് വിഷയമാകുകയാണോ? ആണോ? ഇന്നലെ ഞാൻ ആനയെ കണ്ടു, ആനയുടെ അറിവ് എനിക്ക് കണ്ടു, ആന ഇന്ന് ഞാൻ അതിനെ ഓർക്കുന്നു. ഇന്നിപ്പോ ഞാൻ എന്താണ്, ഇന്ന് എന്റെ ഈ ഓർമ്മ എന്ന് പറയുന്നത് എന്റെ വിഷയം പഴയ അറിവാണ്. ആണോ? പഴയ അറിവാണ് ഇന്നത്തെ എന്റെ ഓർമ്മയുടെ വിഷയം. ഇന്നിപ്പോ എനിക്കുള്ള പുതിയ അറിവാണ്, അത് പഴയ എന്റെ അനുഭവത്തിന്റെ സംസ്കാരത്തിൽ നിന്നുണ്ടായിരുന്നേ ഉള്ളൂ. പഴയ അറിവിനെ അറിയാൻ ആ അറിവിപ്പോ ഉണ്ടോ? നഷ്ടപ്പെട്ടു. സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സംസ്കാരം കൊണ്ട് ഒരു പുതിയ അറിവ് ഉണ്ടായി, ഇത്രയോ? അത് സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പുതിയ അറിവാണ്. നമ്മൾ ധരിക്കുന്നത് എന്താണോ, ഓ പഴയ അറിവിനെ ഞാൻ അറിയുന്നു എന്നാണ്. അവിടെ പഴയ അറിവ് വിഷയമാകുന്നു, ആ അറിവ് നശിച്ചു, പുതിയൊരറിവാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നിടത്തും അറിവ് വിഷയം ആകുന്നില്ല. സ്മരിക്കുന്നിടത്തും എന്ന് പറയുന്നത് പുതിയ പുതിയ സദൃശ്യമായ അറിവുകളുണ്ടായിക്കൊണ്ടുവരികയാണ്. പഴയ അറിവിന്റെ അപ്പം തന്നെ നശിച്ചു. ഇപ്പോ ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നു, പുസ്തകത്തിന്റെ മുമ്പേ ഇരിക്കുമ്പോൾ ഞാൻ അറിയുന്നു, ഇപ്പൊ ഇത് അറിയുന്ന വിഷയമാണ്. പുസ്തകത്തെ ഇവിടുന്ന് എടുത്തു മാറ്റിയ ഇതിന്റെ പ്രത്യക്ഷം ഞാൻ എനിക്കുണ്ടോ? ഞാൻ ഈ പുസ്തകത്തിൽ നിന്നെടുത്ത് മാറ്റി മേശപ്പുറത്ത് ഈ പുസ്തകത്തിന്റെ പ്രത്യക്ഷം ഞാൻ എനിക്കുണ്ടാവും. എന്തുകൊണ്ട് എന്താ ഇല്ലാത്ത ഇല്ലാന്ന് പറഞ്ഞാ മതി. എന്തുകൊണ്ട് പ്രത്യക്ഷം? ഞാൻ ഈ പുസ്തകത്തെ എടുത്ത് മേശയുടെ അടി വെച്ചു, പ്രത്യക്ഷം ഞാനുണ്ടാവും പുസ്തകത്തിന്റെ. എന്തുകൊണ്ട്? വിഷയമില്ല. വിഷയമുണ്ടെങ്കിലേ അതറിവിന് വിഷയമാകും. പിന്നെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകും. പുസ്തകം ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഉണ്ടാകുന്ന എന്താണ്, പുസ്തകത്തിന്റെ പ്രത്യക്ഷമായ അറിവ്. ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാകാം? സ്മൃതി. എന്ന് വെച്ചാൽ ആ പ്രത്യക്ഷമായ അറിവറങ്ങ് നശിച്ചു പോയി, എന്റെ ഉള്ളിലില്ല. പിന്നെ ഞാൻ ഓർക്കണ മേശയുടെ പുറത്തിരുന്ന പുസ്തകം. ഇന്നിങ്ങനെ ഓർക്കുകയാണ്, അവിടെ എനിക്കൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മയുടെ വിഷയം എന്താണ്? പുസ്തകമാണ്. നേരത്തെ ഞാൻ കണ്ട പുസ്തകം മേശപ്പെടുത്തിയില്ലെങ്കിലും ആ അനുഭവത്തിൽ നിന്നും ഒരു സംസ്കാരം ഉണ്ടായി, ആ സംസ്കാരത്തിലൂടെ ഇവിടെ പുസ്തകമില്ല, ഞാൻ ഒരു പുസ്തകത്തെ വിഷയമാക്കുകയാണ്. നിലവിലുള്ള പുസ്തകമല്ല, കാരണം പുസ്തകമില്ല. അതാണ് സംസ്കാരജന്യമായ ഞാനും അവിടെ അറിവും സംസ്കാരജന്യമാണ്. അറിയുന്ന വിഷയവും എന്താണ്? സംസ്കാരം കൊണ്ടുണ്ടായതാണ്. സ്മൃതി അല്ല വസ്തു കൂടെ ഉണ്ടെങ്കിൽ എന്ത് വരണം? അവിടെ പ്രത്യക്ഷമാണ്. അപ്പൊ സംസ്കാരത്തിൽ നിന്നുണ്ടായ ജ്ഞാനം, അജ്ഞാനത്തിന് സ്മൃതി എന്ന് പറയുമ്പോൾ പിന്നെ അറിവിലാണ് പുസ്തകം നിൽക്കുന്നത്. സ്മൃതി വിഷയമായിട്ട് പുസ്തകം, പ്രത്യക്ഷമായിട്ട് പുസ്തകം ഇല്ല. സ്മൃതി എന്ന് പറയുന്നത് ശരിക്കും സംസ്കാരജന്യമായതുകൊണ്ട് അത് നേരിട്ട് അറിവിനെയോ ആ വിഷയത്തെയോ വിഷയമാക്കുന്നില്ല. അതൊരു പുതിയ അറിവാണ്, സംസ്കാരജന്യ അത്രയാണ്. സ്മൃതിക്ക് വിഷയം ബാഹ്യമായിട്ട് വേണ്ട. സ്മൃതി ഒരു വിഷയവും മനസ്സിൽ തന്നെ, അതൊരു പ്രത്യേക അനുഭവമാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി ജ്ഞാനം എങ്ങനെയാണ് ഉള്ളിലിരിക്കുന്നത്, അതുപോലെ സ്മൃതി വിഷയം എവിടെ ഇരിക്കുന്നു? മനസ്സിലാണ്. എങ്ങനെയിരിക്കുന്നു? സംസ്കാരജന്യമായി ഇരിക്കുന്നു. അപ്പോ സ്മൃതിയിലൂടെ നമ്മൾ എന്തൊക്കെ അറിയുന്നു? സ്മരണ രൂപത്തിൽ അത് ആ വിഷയങ്ങളെല്ലാം എന്താണ്? സംസ്കാരജന്യമാണ്. പക്ഷെ എന്നാൽ അതും ജഡമാണ്. ഇപ്പൊ എന്തൊക്കെ അറിയുമോ, എന്തിനെയൊക്കെയാണ് നമുക്ക് അറിയാൻ സാധ്യതയുള്ളത്, എല്ലാം അറിവിന് വിഷയമാകുന്നത് കൊണ്ട് ജഡമാണ്. അത് ഈ ജ്ഞാനെന്ന് പറയുന്ന അനുഭവം ഉൾപ്പെടെ. കാരണം ആരറിയുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാം, ഞാൻ അറിയുന്നവരെ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഞാനും ജഡമാണ്. ഇവിടുത്തെ യുക്തി അനുസരിച്ച് ഞാനും ജഡമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ശരി, ഉള്ളിലുള്ള കാര്യം പറയുമ്പോൾ സുഖം ദുഃഖം ഞാൻ പറയുന്ന സ്മൃതി ഇവിടെയൊക്കെ അറിവിനെയും ജഡത്തെയും വേർതിരിക്കാൻ പ്രയാസമാണ്. അത് പാലും വെള്ളം കൂടെ ചേർത്ത് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ട് വേർതിരിക്കാൻ ഒക്കത്തില്ല. കണ്ടിട്ട് ആർക്കും വേർതിരിക്കാൻ ഒക്കില്ല. കാരണം പാലും വെള്ളവും ചേർത്താലും ചേർത്തില്ലെങ്കിലും അത് കൊടുത്തു തന്നെ പിന്നെ കൂടുതലായി പോയാൽ പറ്റും. പാൽ തീരെ കുറഞ്ഞു പോയാൽ ഇത് വെറും വെള്ളമാണെന്ന് പറയും. അതല്ല, പാല് കുറച്ച് വെള്ളം ചേർത്ത് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഉടലുള്ള ഈ കാര്യങ്ങളുടെയൊക്കെ അവസ്ഥ. അഹം എന്ന് പറയുന്നത് ജഡമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. വാസ്തവത്തിൽ അവിടെ എന്താണ്? ഈ പറയുന്ന സൂക്ഷ്മമായ അന്ധകരണ വൃത്തിയാണ് അഹം എന്ന രൂപത്തിട്ടിരിക്കുന്നത്. അതായത് അഹം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിന് ഒരു സ്വരൂപമാണ്. നമ്മൾ സ്വരൂപത്തെയാണ് നമ്മൾ അറിഞ്ഞിട്ട് അഹം എന്ന് പറയുന്നത്. അഹം എന്നുള്ള ഈ ശബ്ദം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ശബ്ദം കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒന്നുണ്ട്. നമ്മൾ ശബ്ദത്തിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അഹമനുഭവം. അതിന് ഞാൻ എന്ന് പറയുന്നതിന് പറയുന്നുണ്ട് നീ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തോ ഒന്നും പറയുന്നില്ല. അപ്പൊ അതിന് ഞാനെന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. അതിന് അതിന് ആകാരം എന്ന് പറയും രൂപം. ഈ രൂപം എന്ന് പറയുന്നത് ജഡമാണ്. ജഡത്തിനെ രൂപങ്ങൾ വരത്തുള്ളൂ. അതായത് ഇപ്പൊ എന്റെ മുമ്പ് ഇരിക്കുന്ന പുസ്തകം ഇതിന്റെ രൂപമാണ്, ഒരാകൃതി ജഡമായതുകൊണ്ടാണ്. മേശ ഇതിനൊരാകൃതിയുണ്ട്, ഒരു ഷെയ്പ്പുണ്ട്, എന്തുകൊണ്ട്? ഇത് ജഡമായതുകൊണ്ടാണ്. അഹം എന്ന് പറയുന്നത് ഒരു ഷെയ്പ്പുണ്ട്. ആ ഷെയ്പ്പ് നമ്മളങ്ങനെ ശബ്ദം കൊണ്ട് വെളിപ്പെടുത്തുകയാണ്. ഞാൻ നമുക്ക് ശബ്ദം കൊണ്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നു ഇല്ലേ? സുഖം സുഖം എന്ന് പറയുന്ന കാര്യം നമ്മൾ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഉള്ളിൽ സുഖം വരുമ്പോൾ ദുഃഖം ഇല്ലേ, അത് വേറെ നമ്മൾ സ്വയം അനുഭവിക്കുന്നു. വേറൊരാളോട് ശബ്ദത്തിലൂടെ അതിനെ വെളിപ്പെടുത്താൻ പറ്റും. കാരണം നമ്മുടെ അനുഭവം, ഈ അനുഭവം എന്ന് പറയുന്നത് അതിന് നമ്മൾ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുന്നത് എന്താണോ അതിനൊരു രൂപം നമ്മുടെ ഉള്ളിലുണ്ട്, ആകാരം അല്ലെങ്കിൽ സ്വരൂപം. അതിനാണ് നമ്മൾ ശബ്ദത്തിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എനിക്ക് സുഖമുണ്ട്, ദുഃഖമുണ്ട്. അപ്പൊ ഈ ആകാരം എന്ന് പറയുന്നത് ഞാൻ ജഡം എന്ന് പറയുന്നത് നമ്മൾ ശബ്ദത്തിലൂടെ മറ്റുള്ളവരോട് പറയുന്നു. സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഭയമുണ്ട്, ഇതെല്ലാം ഓരോ സ്വരൂപത്തെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ ജഡമാണ്. അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവനെന്റെ ഉള്ളിലിരിക്കുന്ന ഒന്നിനെ വെളിപ്പെടുത്തുകയാണ്, ഒരാകാരത്തെ, ഒരു സ്വരൂപത്തെ. അത് ഭൗതികമാണ്, ജഡമാണ്. പക്ഷെ അത് സൂക്ഷ്മമായ ജഡം. അതിന്റെ പ്രത്യേകത എന്താണോ, അത് ചൈതന്യവത്തായിരിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. എങ്ങനെയാണോ നല്ല പഴുപ്പിച്ച ഒരു ഇരുമ്പുണ്ട, പഴുപ്പിച്ചു കഴിഞ്ഞാൽ ഇരുമ്പുണ്ട, ഇരുമ്പുണ്ട കറുത്തായിരിക്കും, പഴുപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ചുവന്നിരിക്കും. അവിടെ ആ ഇരുമ്പുണ്ടയിൽ അഗ്നിക്ക് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും, ഒരാകാരം. എന്ത് ഷേപ്പായിരിക്കും അഗ്നിക്ക്? അത് ഉരുണ്ടിരിക്കും. നല്ലവണ്ണം പഴുപ്പിച്ച ഇരുമ്പുണ്ട ചുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അഗ്നി, അവിടുത്തെ അഗ്നി എന്ന് പറയുന്നത് ഉരുണ്ടിരിക്കും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജഡം. അത് ചൈതന്യവത്തായിരിക്കുമ്പം ആ ജഡം ഏത് രൂപത്തിലാകുന്നു, ആ രൂപത്തിലാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. ആ ഉള്ളിലിരിക്കുന്ന ജഡം സുഖരൂപത്തിലാകുമ്പോൾ നമുക്ക് സുഖമൊന്നും അനുഭവം, ദുഃഖരൂപത്തിലാകുമ്പോൾ ദുഃഖമൊന്നും അനുഭവം, അഹം എന്നുള്ള രൂപത്തിലാകുമ്പോൾ അഹം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള അനുഭവം. ഈ അനുഭവങ്ങളൊക്കെ വാസ്തവത്തിൽ ജഡത്തിന്റെ ഷേപ്പാണ്. എങ്ങനെയാണോ അഗ്നിക്ക് ഇരുമ്പിന്റെ ഷേപ്പ് വരുന്നത്, അഗ്നിക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് പറയാൻ പറ്റില്ല. ഷേപ്പ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, നീണ്ട കമ്പിയാണ് പഴുപ്പിക്കുകയാണെങ്കിൽ അഗ്നി നീണ്ടിരിക്കും, ഉരുണ്ട സാധനമാണ് പഴുപ്പിക്കുകയാണെങ്കിൽ ഉരുണ്ടിരിക്കും. അതുപോലെ ഉള്ളിലിരിക്കുന്ന ജഡാംശമാണിത്, ഞാൻ, സുഖം, ദുഃഖം, ഭയം, ലജ്ജ, കാമം, ക്രോധം. പക്ഷെ എല്ലാം അതുപോലെ ഇല്ലായിരിക്കും. ഇതൊക്കെ നമ്മൾ, ഇതൊക്കെ നമ്മുടെ അനുഭവമാണെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ അനുഭവം എന്ന് പറയും. അനുഭവം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ അനുഭവം എന്ന് പറയുന്നതെല്ലാം ഉള്ളിലിരിക്കുന്ന ജഡത്തിന്റെ ഓരോരോ ഷേപ്പാണ്. ഉള്ളിലിരിക്കുന്ന ജഡം അത് സുഖരൂപത്തിലാണ്. സുഖം എന്ന് പറയുന്നതിന്റെ ഒരു പരിണാമമാണ്. അപ്പൊ നമുക്ക് സുഖാനുഭവം എന്ന് പറയുമ്പോൾ അസുഖത്തിന്റെ ഒരു ഷേപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഇങ്ങനെയാണ് അദ്വൈതികൾ പറയുന്നത്. അത് ഇതുപോലെ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയാണോ ഇരുമ്പുണ്ടയുടെ ആകൃതിയിൽ അഗ്നി വരുന്നത്. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണം പലതരത്തിൽ പരിണമിക്കുമ്പോൾ ആ ജഡപരിണാമങ്ങൾക്ക് അനുസരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ ഷേപ്പ് മാറും. അതിനെ പറയും സുഖാകാര വൃത്തി, ദുഃഖാകാര വൃത്തി, അഹം ആകാര വൃത്തി എന്നാണ് അത്. വൃത്തിന്റെ പരിണാമം ഓരോ രൂപത്തിൽ ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അറിവും മാറും. അറിവ് ആ ഷേപ്പിലാവും. വാസ്തവത്തിൽ ഷേപ്പ് എന്ന് പറയുന്നത് അഗ്നിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അഗ്നിയുടെ സ്വന്തമല്ല, എന്നെയോ ഇരുമ്പുണ്ട്. അപ്പൊ ഞാനെന്ന് പറയുമ്പോ എന്റെ ഉള്ളിൽ എന്റെ അറിവിന്റെ ഒരു ഷേപ്പ് വരികയാണ്. ആ ഷേപ്പ് എന്ന് പറയുന്ന അറിവിന്റെ അല്ല, ഉള്ളിലിരിക്കുന്ന അഹം വൃത്തിയുടെ. അഹം പരിണമിച്ചപ്പോ അതിനനുസരിച്ച് അറിവ് മാറിയാണ്. അപ്പോ അങ്ങനെ മാറുമ്പോ ഞാൻ അതിനെ വാക്കുകളുകൊണ്ട് പ്രകടിപ്പിക്കണം. അഹം ഇത് വാക്കിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം വാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ ഈ വികാരങ്ങളെയും നമുക്ക് അതേപടി പ്രകടിപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട്? വാക്കുകൊണ്ട്. വേറെ ഇന്ദ്രിയങ്ങളുണ്ട് അല്ലേ? വാഗിന്ദ്രിയം എന്തെന്ദ്രിയമാണ്? നമുക്ക് കൈയുണ്ട്, കാലുണ്ട്. നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ വികാരങ്ങളെയൊക്കെ വേറെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും? പറ്റും. അഹത്തിന് കാലം കൊണ്ട് കാണിക്കാൻ പറ്റും? പറ്റും. ചിലതൊക്കെ നമുക്ക് പറ്റും. വാഗീന്ദ്രിയത്തിലൂടെ ശബ്ദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്നതിന് അതുപോലെ തന്നെ പ്രകടിക്കും. അതിപ്പോ ഇതുപോലെയാണ്, നമ്മളൊരു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളുടെ ഫോട്ടോ നമുക്ക് ക്യാമറ വെച്ച് അതുപോലെ പകർത്താൻ പറ്റും. അതിന് ക്യാമറ തന്നെ വേണം, വേറെ എന്തെങ്കിലും കൊണ്ട് പറ്റും? പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഉണ്ടാകുന്ന ഈ വികാരങ്ങൾ, സുഖം ദുഃഖം, ഇതിനൊക്കെ അതുപോലെ ഫോട്ടോ എടുക്കുന്ന സാധനമാണ് വാഗീന്ദ്രിയം. അപ്പൊ നമ്മൾ ശബ്ദത്തോടെ പറയുന്നത് മറ്റുള്ളവർക്ക് അത് കണ്ണിനും അതിന് ശേഷിയില്ല. എന്താ അഭിനയമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? കണ്ണുകൊണ്ട് കുറച്ചൊക്കെ കാണിക്കും. പക്ഷെ വാക്കിന്റെ അത്ര മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാളുടെ കണ്ണിന് നമ്മൾ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും അയാൾക്ക് സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ. പക്ഷെ കണ്ണുകൊണ്ട് നമുക്ക് ഞാനെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാനെന്ന് പറയുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൊണ്ടേ പറയാൻ പറ്റും, വേറെ ഒരു വഴിയില്ല. അപ്പോ എന്താ അവിടെ സംഭവിക്കുന്ന? ആദ്യം അന്ധകരണത്തിൽ, അന്ധകരണത്തിനൊരു പരിണാമം സംഭവിക്കുന്നു, ഒരു ഷേപ്പ് ഉണ്ടാകുന്നു. അപ്പോ അറിവെന്ന് പറയുന്ന ആ ഷേപ്പിന്റെ രൂപത്തിലാകുന്നു. അതാണ് വാക് ഇന്ദ്രിയത്തിലൂടെ ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ ശബ്ദം കൊണ്ട് പറയുന്നു. അത് കേൾക്കുന്നവന് മനസ്സിലാവുന്നത് ഞാൻ എന്നാ പറഞ്ഞത്. അപ്പോ അന്ധകരണം, അതിന്റെ പരിണാമം, അതിനനുസരിച്ചുള്ള അറിവ് മാറുക, വാഗിന്ദ്രിയം പ്രവർത്തിക്കുക, ശബ്ദരൂപത്തിൽ പുറത്തു വരിക. അപ്പൊ ഇവിടെ സുഖം ദുഃഖം ഞാൻ ഇങ്ങനെയുള്ള ഈ അനുഭവം, സ്മൃതി, ഇതൊക്കെ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാം ഈ അന്ധകരണ പരിണാമങ്ങൾ ജ്ഞാനത്തിന്റെ രൂപത്തിലാകുന്നു അറിവ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവ് അന്ധക്കരണ പരിണാമങ്ങളുടെ രൂപത്തിലാകുന്നു. അതായത് അഗ്നി ഉരുണ്ട ഇരുമ്പിന്റെ ആകൃതിയിലാകുന്നു, നീണ്ട ഇരുമ്പിന്റെ ആകൃതിയിലാകുന്നു. ആ ഇരുമ്പിന്റെ സ്ഥാനത്ത് വേണം ഉള്ളിലിരിക്കുന്ന അന്ധക്കരണ പരിണാമങ്ങൾ മനസ്സിലാക്കാം. അഗ്നിയുടെ സ്ഥാനത്ത് വേണം അറിവിനെ മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ സ്മൃതി സ്ഥലത്ത് സ്മൃതി അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖം ദുഃഖം അഹം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അന്ധക്കരണ പരിണാമത്തിന്റെ രൂപത്തിലാകുന്നു അറിവ് എന്ന് പറഞ്ഞാൽ അവിടെ അറിവിന് ഇതെല്ലാം വിഷയമാകുന്നു. അറിവിന് വിഷയമാകുന്നു. അല്ല വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോ ഇരുമ്പുണ്ട, ഇരുമ്പുണ്ടയുടെ രൂപത്തിലാകുന്നു അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ഇരുമ്പുണ്ട വിഷയമാകുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ അഗ്നി ഇരുമ്പുണ്ടയെ ദഹിപ്പിക്കുന്നു, ഇരുമ്പുണ്ടയെ പ്രകാശിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അന്ധക്കരണ വൃത്തികൾ ഉള്ളിലെ അറിവ് പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ വിഷയമാക്കുന്നു എന്ന് പറയാം. അപ്പൊ ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അന്ധക്കണത്തിലുണ്ടാകുന്ന പരിണാമങ്ങളെയും എന്ത് ചെയ്യുന്നു, അറിവ് പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവയെല്ലാം എന്താണ്, ജഡമാണ്. ബാഹ്യമായ ശരീരം ഉൾപ്പെടെയുള്ളതിനെ അറിവ് അറിയുന്നു, അതുകൊണ്ട് ജഡം എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഉള്ളിലുണ്ടാകുന്ന അഹം ഉൾപ്പെടെയുള്ള എല്ലാം എന്താണ്, അറിവിന് വിഷയമാകുന്നു, അതുകൊണ്ട് ഇതെല്ലാം ജഡം. അതെങ്ങനെയാണ് വിഷയമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഇതിന് പിന്നെ അധ്യാസം എന്നൊക്കെ പറയും. അധ്യാസം എന്നൊക്കെ പറയുന്നതാണ് ഇത്. വേറൊരു തരത്തിൽ വിശദീകരിച്ചതന്നേ ഉള്ളൂ, അദ്വൈതികൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മറ്റു ചില രീതിയിൽ ഇതിനെ വിശദീകരിക്കും. ചുരുക്കത്തിൽ എന്താണോ, ആന്തരികമായ നമ്മുടെ അനുഭവങ്ങളെന്ന് പറയുന്നിടത്തും എന്താ സംഭവിക്കുന്നത്, അറിവ് അന്ധക്കരണത്തെ വിഷയമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം എല്ലാ വൃത്തികളും അഹംവൃത്തി ഉൾപ്പെടെ എല്ലാ വൃത്തികളും എന്താണ്, ജഡമാണ്, അറിവിന് വിഷയമായത്. ജഡമെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്നും നിത്യമല്ല, അതെല്ലാം ഇത് ചിന്തിച്ചു മനസ്സിലാവും. സത്ഖനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സത്ത് മാത്രം, അത് വേറെ ഒന്നും പാടില്ല. ചിത്ഖനം എന്ന് പറഞ്ഞാലോ, ചിത്ത് മാത്രം, ഒരു മിക്സും ഇല്ല, അന്ധക്കരണമൊന്നുമല്ല. നിരുപാധികമായ ചൈതന്യത്തേണ് എന്ന് പറയുന്നത് സത്ഖനം, അതുപോലെ നിരുപാധികമായ ചൈതന്യത്തിനാണ് എന്ന് പറയുന്നത് ചിത്ഖനം. രണ്ടു ഒന്നുമല്ല, മിക്സ് ഒന്നും അവിടെ വരാൻ പാടില്ല. മിക്സ് ഒന്നും അതിനെ ഖനമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അയ്യോ ഖനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം അത്, വയസ് മാത്രമല്ല. മാണ്ഡുക്യത്തിന്റെ തുടക്കത്തിൽ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കും ഇത് ചിത്ഖനമാണ്. അവിടെ ഇത് വിശദീകരിച്ചു പറയും മാണ്ഡുക്യത്തിന്റെ ഭാഷ്യത്തിൽ തുടക്കത്തിൽ മന്ത്രങ്ങള് ഭാഷയൊക്കെ പഴയ സംഗതികളല്ലേ, പുതുമയുള്ള കാര്യമൊന്നുമല്ല. ആ ഗുരു ചിദ്ഘനമെന്ന് പറഞ്ഞു, സദ്ഘനമെന്ന് പറഞ്ഞു, ഇത് ഗുരുവിന്റെ കണ്ടുപിടുത്തൊന്നുമില്ല, ഇതൊക്കെ പഴയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൂടെ വായിക്കുമ്പോഴേ നമുക്കത് ക്ലിയർ ആകത്തുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇത് ആകാശത്തു നിന്ന് പൊട്ടി വീണ ഒരു അറിവൊന്നുമില്ല, നേരത്തെ ഉള്ളത് തന്നെ. ഇത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ അതൊന്നും നോക്കാതെ പെട്ടെന്ന് എന്താണ് ദർശനമാരെടുത്ത് വയ്ക്കുക, സത്കനം ചെയ്യുക, പിന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് പറയും. ഭാഷയും അറിയത്തില്ല ആൾക്കാർക്ക്, എന്തുകൊണ്ട് ആ ശബ്ദം പ്രയോഗിച്ചു എന്ന് അറിയത്തില്ല. ഇതിനൊക്കെ ഒരു ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതൊക്കെ ചിന്തിച്ച് മനനം ചെയ്ത് സംശയിച്ചിട്ടാണ് ഗുരുവും പറയുന്നത്. പുതിയ കാര്യം രണ്ടും രണ്ടാണ്. സത്ഘനം എന്ന് വെച്ചാൽ കേവലമായ സത്വം. ഇതിനെല്ലാം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം, ഇതൊക്കെ എന്താണ് സത്ത് മാത്രം അല്ലെങ്കിൽ ചിത്ത് മാത്രം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അങ്ങനെയാണ് അറിയേണ്ടത്. ഇതിനെ എങ്ങനെ അറിയണം എന്നുള്ളതിന് പറയണേ, ലോകത്തേക്ക് എങ്ങനെ അറിയണം? സത്ത് മാത്രമായിട്ട് അറിയും, ചിത്ത് മാത്രമായിട്ട് അറിയും എന്ന് പറയുകയാണ്. ഘനമെന്ന് ചേർത്തിരിക്കുന്നത് രണ്ടാമതൊന്നും അവിടെ ഇല്ലെന്ന് കാണിക്കാനാണ്. വ്യാഖ്യാനങ്ങളൊക്കെ പലതും എഴുതി വെച്ചു നോക്കിയിട്ട് കാര്യം, ഏത് വിവരദോഷിക്കും വ്യാഖ്യാനം എഴുതാൻ കുറെ പേര് പഠിക്കാനെന്നാണ് അന്ന് മാണ്ഡവ്യത്തിൽ വിശദീകരിച്ച കാര്യം. അത് നമ്മൾ പ്രത്യേകം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ പേടിക്കാത്ത കാര്യങ്ങളൊന്നും.